ഛന്ദോഭ്യവിരോധേഹാവസൃതയാന പഥാ പ്രസ്ഥിതസ്യ അർദ്ധപതേ സുഹൃതദുഷ്കൃതയോ ക്ഷയോ അഭ്യുപഗമ്യേത. പൂർവക്ഷം ഉപാസകൻ അപസൃതൻ മരിച്ചവൻ ദേവയാനേന പഥാ പ്രസ്ഥിതസ്യ ദേവയാന മാർഗത്തിലൂടെ യാത്ര തിരിച്ചവന് അർദ്ധപഥ വഴിമധ്യത്തിലാണ് മരിച്ചതിന് ശേഷം അവിടെ എത്തുന്നതിന് മുമ്പ്. നേരത്തെ പറഞ്ഞല്ലോ വഴിയിൽ നദിയൊക്കെ കടന്നു പോകണം. അവിടെ എവിടെയെങ്കിലും വെച്ചാണ് സുഹൃത ദുഷ്കൃതക്ഷയോ അഭ്യുപഗമ്യേത. സുഹൃത ദുഷ്കൃതക്ഷയം എന്ന് സ്വീകരിച്ചാൽ പറയുന്നു സിദ്ധാന്തം അതല്ല. മരിക്കുമ്പോൾ സുഹൃത ദുഷ്കൃതക്ഷയങ്ങളോട് കൂടിയാണ് ശരീരം വിട്ടു പോകുന്നത്. മരണത്തിന് മുമ്പ് തന്നെ അത് സംഭവിച്ചിരിക്കും. മറിച്ച് സംഭവിച്ചവരുന്ന ദോഷം പറയുന്നു. തഥ പതിതേ ദേഹി യമനിയമ വിദ്യാഭ്യാസമകസ്യ സുഹൃത ദുഷ്കൃതക്ഷയഹേതു പുരുഷപ്രയത്നസ്യ ഇച്ഛാദോ അനുഷ്ഠാന അനുപത്തേ അനുഭവത്തിലേവ തദ്ഹേതുകസ്യ സുഹൃത ദുഷ്കൃതക്ഷയസ്യ അതുകൊണ്ട് ദോഷം പറയുന്നു. സുഹൃതക്ഷയത്തിന്റെ സുഹൃത ദുഷ്കൃത രണ്ടും പുണ്യപാപങ്ങളുടെ ക്ഷയത്തിന് അതിന്റെ നേശത്തിന് ഹേതുവായിരിക്കുന്നത് എന്തൊക്കെയാണ്? ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന സാധനങ്ങൾ തന്നെ. യമനിയമം മുഖ്യമായിട്ട് വരുന്നു. വിദ്യാഭ്യാസം, വിദ്യാഭ്യാസവും എന്ന് പറഞ്ഞ ഉപാസനയുടെ ആവർത്തി ആവർത്തിച്ചുള്ള അനുഷ്ഠാനമാണ് അഭ്യാസം എന്ന് പറഞ്ഞാൽ. ആവർത്തിച്ചുള്ള അനുഷ്ഠാനം വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഇന്നത്തെ വിദ്യാഭ്യാസമല്ല. ഇവിടെ വൈദികമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഉപാസനയുടെ വിദ്യയുടെ അഭ്യാസം, ഉപാസനയുടെ ആവർത്തിച്ചുള്ള അനുഷ്ഠാനം. യമനിയമവും രൂപത്തിലുള്ള ഉപാസനയുടെ ആവർത്തിച്ചുള്ള അനുഷ്ഠാന രൂപത്തിലുള്ള ഇതാണ്, ഇതൊക്കെയാണ് സുഹൃത ദുഷ്കൃതക്ഷയഹേതു. ഇതാണ് സുഹൃത ദുഷ്കൃതങ്ങളെ ക്ഷയിപ്പിക്കുന്നു, പുണ്യപാപങ്ങളെ ക്ഷയിപ്പിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ അല്ല പുണ്യപാപങ്ങൾ വെറുതെ അങ്ങ് ക്ഷയിക്കത്തില്ല. അതും പുണ്യപാപക്ഷയങ്ങൾക്ക് വേണ്ടി ഇന്നതിന്നതെല്ലാം ചെയ്യണമെന്ന് വേദത്തെ തന്നെ വിധിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിന് കാരണമായിട്ടുള്ളതെല്ലാം വൈദികൻ അനുഷ്ഠിക്കുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇന്ന് പാപം ക്ഷയിക്കുന്നതിന് വേണ്ടി ഗംഗാസ്നാനം പ്രായച്ഛത്ത കർമ്മങ്ങളെല്ലാം ഈ വൈദികമായ ആചാരത്തിൻ്റെ തുടർച്ചയായിട്ടാണ്. പിന്നെ ഇതെല്ലാം എന്താണ് പുരുഷപ്രയത്നസ്യ, ഇത് എല്ലാം പുരുഷപ്രയത്നത്തിൽപ്പെടുത്തുന്നു. യമനിയമാദികൾ അഭ്യസിക്കുക, ഉപാസന അനുഷ്ഠിക്കുക, ഇതെല്ലാം പുരുഷപ്രയത്നത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പുരുഷപ്രയത്നത്തിന്റെ പ്രത്യേകത എന്താണ്? ഇച്ഛാത ഇച്ഛിച്ച് പ്രവർത്തിക്കുന്നത് പുരുഷപ്രയത്നം. ആഗ്രഹിക്കുന്നു ഇച്ഛിതെന്ന് പറഞ്ഞാൽ ആദ്യം വേദത്തിൽ നിന്നോ ശ്രുതി സ്മൃതികളിൽ നിന്നോ മറ്റുമെല്ലാം അറിയുന്നു. ഇത്ര തവണ ഗായത്രി ജപിച്ചാൽ ഇന്ന പാപം നശിക്കും, പിന്നെ പാപനാശത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, ആഗ്രഹിച്ചിട്ട് പ്രയത്നിക്കുന്നു. അപ്പോഴാണ് അത് പുരുഷപ്രയത്നമാണ്. പുരുഷപ്രയത്നത്തിൻ്റെ പിന്നിൽ ജ്ഞാനവും ഇച്ഛയുമുണ്ട്. അങ്ങനെ ചെയ്യുന്നതൊക്കെ പുരുഷപ്രയത്നം. അങ്ങനെയുള്ള പുരുഷപ്രയത്നത്തിലൂടെ സുഹൃത ദുഷ്കൃതങ്ങൾ ക്ഷയിക്കുന്നു. അതുകൊണ്ട് പറയുന്നു യമനിയമ വിദ്യാഭ്യാസ യമം നിയമം എല്ലാം അനുഷ്ഠാനങ്ങളാണ്. പ്രയത്നം എന്ന് പറയുമ്പോൾ അനുഷ്ഠാനമാണ്. അപ്പോൾ യമനിയമങ്ങളും ഉപാസനയും എല്ലാം ജ്ഞാനം ഇച്ഛ ഇതിനെ തുടർന്ന് വരുന്ന പ്രയത്നങ്ങളാണ്, ജീവന്റെ പ്രവൃത്തിയാണ്. ഇതിനാണ് പുരുഷപ്രയത്നം എന്ന് പറയുന്നത്. ഈ പുരുഷപ്രയത്നവും പ്രാരബ്ധവും തമ്മിൽ വലിയ വഴക്കാണ്. ഏതൊക്കെയാണ് പ്രാരബ്ധം, ഏതൊക്കെയാണ് പുരുഷപ്രയത്നം, ഇത് എവിടെയാണ് തീരുമാനിക്കുന്നത്? അദ്ദേഹത്തിൽ പഴയകാലത്തെ ഉണ്ട് തർക്കവിതർക്കങ്ങൾ. ഇനി ഭാഷകാരൻ പറയും, ആരബ്ധഭോഗം, ആരബ്ധഭോഗ കർമാശേക്ഷണം നാശം. ആരബ്ധഭോഗം എന്ന് പറയുമ്പോൾ പ്രാരബ്ധ രൂപത്തിലുള്ള ഭോഗം എന്ന് വരും. പിന്നെ ഇവിടെ പറയുന്നത് പുരുഷപ്രയത്നം കൊണ്ട് പുണ്യഭാവങ്ങൾ നശിക്കും. പുണ്യഭാവങ്ങൾ നശിച്ചാൽ പുണ്യപാപഹേതുമായിട്ടുള്ള ഭോഗം നശിക്കും. ഭോഗം എന്ന് വെച്ചാൽ സുഖദുഃഖ അനുഭവങ്ങൾ നശിച്ചല്ലേ പറ്റും. കാരണം നശിച്ച കാര്യം നശിക്കുന്നു. ഇങ്ങനെ ഒരു ഭാഗത്ത് പറയും, ജ്ഞാനം ഐച്ച പ്രവൃത്തി പുണ്യപാപനാശം സുഖദുഃഖനാശം. ഇവിടെ നാശം എന്ന് പറയുന്നത് പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് സംഭവിക്കുന്നത്, സുഖദുഃഖനാശം. പിന്നെ വേറെ രീതി പറയുന്നത് ആരബ്ധഭോഗ കർമാശേക്ഷണം. ആരബ്ധമാണ് ഭോഗം, സുഖദുഃഖാനുഭവങ്ങൾ എന്ന് പറയുന്നത്. ആരബ്ധം എന്ന് പറഞ്ഞാൽ ആരംഭിച്ചു കഴിഞ്ഞതാണ്, അതിനാണ് ആരബ്ധം എന്ന് പറയുന്നത്. അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതിനെ എന്ത് പറയും? വർത്തമാനം. അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം വർത്തമാനമാണ്, ആരംഭിച്ചു കഴിഞ്ഞു. ആരബ്ധം എന്ന് പറയുന്നത് ആരബ്ധം എന്നും പറയും, പ്രാരബ്ധം എന്നും പറയും. പ്രാവെന്ന് ചേർക്കുമ്പോൾ അതിനൊന്നുകൂടെ ഒരു ബലം കിട്ടും. ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെ അർത്ഥം. അപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞത് ആണ് ഭോഗം. കാരണം ഭോഗം വർത്തമാനമാണ്, ഓരോ നിമിഷവും മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സുഖദുഃഖം. അതിൻ്റെ കാരണം എന്താണോ എന്നൊന്നും സാമാന്യ മനുഷ്യൻ അറിയത്തില്ല. ഇവിടെ വേദം പറയുന്നു അതിന് കാരണമായിരിക്കുന്നത് സുഹൃദ ദുഷ്കൃതങ്ങളെന്നും. വർത്തമാനത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖദുഃഖങ്ങളെങ്ങനെ ആരബ്ധം എന്ന് പറയാൻ പറ്റും? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആരബ്ധഭോഗം എന്നാണ്. എന്തുകൊണ്ടങ്ങനെ പറയുന്നു ആരബ്ധം എന്ന് പറയാൻ എന്താ കാരണം? മുമ്പ് പറഞ്ഞിട്ടുണ്ട് വർത്തമാന സുഖദുഃഖ അനുഭവത്തെ ആരബ്ധം പ്രാരബ്ധം എന്ന് എന്തുകൊണ്ട് പറയുന്നു? അതാണ് കാരണം. അതായത് ആരബ്ധമായ ശരീരം, ഈ ശരീരം ഇല്ലാതെ സുഖദുഃഖ പാപപുണ്യ ഫലമായിരിക്കുന്ന സുഖദുഃഖങ്ങളെ അനുഭവിക്കാൻ പറ്റില്ല. അപ്പൊ ശരീരം എന്ന് പറയുന്ന അധിഷ്ഠാനത്തിൽ ആരബ്ധമായ വർത്തമാന ശരീരം ആരബ്ധമായി പക്ഷെ നിലനിൽക്കുന്നു. ആരബ്ധമായ വർത്തമാന ശരീരത്തിൽ ആണ് സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നത്. കർമ്മം ഫലം കൊടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞു, അതിൻ്റെ ഫലമാണ് വർത്തമാന ശരീരം. കൊണ്ട് ശരീരം എന്ന് പറയുന്നത് ആരബ്ധമായി തുടങ്ങിക്കഴിഞ്ഞു. അത് പരിണാമങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരുന്നാലും അത് ശരീരം ആരംഭിച്ചു കഴിഞ്ഞു, അത് മരണം വരെ നിലനിൽക്കുന്നു, വർത്തമാനമാണ്. അത്തരം പ്രാരബ്ധ ശരീരത്തിൽ സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുന്നത് അത് ആരബ്ധഭോഗം. അതിന് ഹേതുവായിട്ടുള്ള പുണ്യപാപങ്ങൾ, ആ പുണ്യപാപങ്ങളുടെ ക്ഷയത്തിന് ഹേതുവായി പറയുന്ന മുഖ്യമായ ഹേതു എന്താണ്? എന്താണോ, എന്താണ് മുഖ്യമായ ഭോഗം തന്നെ, അനുഭവം തന്നെ. അനുഭവം കൊണ്ട് എന്ത് ചെയ്യുന്നു? ഏത് കർമ്മമാണോ, കർമ്മം എന്ന് വെച്ചാൽ കർമ്മ സംസ്കാരമാണ്. എപ്പോഴും കർമ്മം പ്രയത്നത്തിനും കർമ്മം എന്ന് പറയും. കർമ്മഭോഗത്തിന് കാരണമായിരിക്കുന്ന കർമ്മ സംസ്കാരത്തിനും കർമ്മം എന്ന് പറയും. ഏതൊരു കർമ്മമാണോ ഭോഗത്തിന് ഹേതുവായിരിക്കുന്നത്, അതായത് കർമ്മ സംസ്കാരം, അത് ഭോഗം സുഖദുഃഖം അനുഭവിച്ചു കഴിഞ്ഞാൽ അത് നശിച്ചു. കാരണം അതിൻ്റെ ജോലി നിറവേറ്റി, പിന്നെ അത് പ്രയോജനമൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് കർമ്മ സംസ്കാരങ്ങളെല്ലാം നശിക്കുന്നില്ല. അത് ആരബ്ധമായി ഇന്ന ഈ ശരീരത്തെ, സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളെ ആശ്രയിച്ചത് കർമ്മ സംസ്കാരം സംസ്കാര രൂപത്തിൽ തന്നെ നിലനിൽക്കുന്നു. അത് നിലനിൽക്കുന്നതുകൊണ്ട് അതെപ്പോഴും വീണ്ടും അടുത്ത സുഖദുഃഖാനുഭവങ്ങൾക്ക് വീണ്ടും നിമിത്തമായ കർമ്മങ്ങൾ അതനുഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും നിവർത്തും. അത് വീണ്ടും കർമ്മം ചെയ്യിപ്പിച്ചിട്ടല്ലേ, വീണ്ടും കർമ്മം ചെയ്തിട്ട് വേണ്ടേ അനുഭവിക്കാൻ. ഇത് പറയുന്ന ആരബ്ധ ശരീരത്തെ ആശ്രയിച്ചുള്ള പൂർവ്വ സംസ്കാരങ്ങൾ, അതിൻ്റെ കാര്യം പറയണം. പൂർവ്വ സംസ്കാരങ്ങളുണ്ടല്ലോ, അതിനോട് പറയുന്നത് ആരബ്ധഭോഗം എന്ന് പറയുന്നതാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതങ്ങനെ ഒരു ഭാഗത്തുകൂടി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന പോലെ തന്നെ മനുഷ്യൻ കർമ്മം ചെയ്യുന്നു, കർമ്മത്തിൽ നിന്ന് സംസ്കാരത്തെ ആർജിക്കുന്നു, അവിടെ ആരബ്ധ ശരീരത്തിൽ ഇരുന്നുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. ആ കർമ്മത്തിൽ നിന്ന് സംസ്കാരം ഉണ്ടാക്കുന്നു. ആ സംസ്കാരം സുഹൃത്തുക്കളെ കൊടുക്കുന്നുണ്ട്. വർത്തമാനത്തിൽ തന്നെ സത്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാൾ സുഖിക്കുന്നു എന്ന് പറയുന്നു, ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നു ദുഃഖിക്കുന്നു എന്ന് പറയുന്നു. അപ്പം അവിടെ എന്താണ്, പുരുഷപ്രയത്നം സംസ്കാരത്തിനുണ്ടാകും, സംസ്കാരം സുഖദുഃഖങ്ങളുണ്ടാക്കും, ആ സംസ്കാരവും സുഖദുഃഖാനുഭവത്തിൽ നശിക്കുന്നു. പക്ഷെ അതിനെ പ്രാരബ്ധഭോഗം എന്നല്ല പറയുന്നത്, അവിടെയാണ് പുരുഷപ്രയത്നവും പ്രാരബ്ധവും തമ്മിൽ വ്യത്യാസം. ഇവിടെ പുരുഷപ്രയത്നം കൊണ്ട് തന്നെ സംസ്കാരത്തെ സമ്പാദിക്കുന്ന വെച്ചാൽ ആരബ്ധ ശരീരത്തിലിരുന്നുണ്ട്, അതിൻ്റെ പിന്നിൽ ജ്ഞാനം, ഇച്ഛ, കൃതി, പ്രയത്നം, സംസ്കാരം, അങ്ങനെ മറ്റത് ഈ പുരുഷനറിയില്ല. പൂർവ്വ സംസ്കാരമാണെങ്കിൽ അത് ഏത് പ്രവൃത്തി കൊണ്ട് ഇതുണ്ടായി, ഇതൊക്കെ പുനർജന്മത്തെ അംഗീകരിക്കുന്ന പക്ഷത്താണ്. പുനർജന്മത്തെ അംഗീകരിക്കുമ്പോഴേ പ്രാരബ്ധം എന്ന് പറയുന്ന ഒരു വിഷയമേ വരുന്നു. അതുകൊണ്ടാണ് അദ്വൈതികളിൽ തന്നെ പലരും പ്രാരബ്ധത്തെ അംഗീകരിക്കുന്നത്. ജന്മമില്ല, മരണമില്ല, വീണ്ടും ഒരു ജന്മം ഒരിക്കലും സംഭവിക്കില്ല, പിന്നെന്താ പ്രാരബ്ധം? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പറയുന്നതും ഒരു അദ്വൈതത്തിൻ്റെ ഒരു പ്രക്രിയയാണ്. ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ല, ഭാഷകാരം പൊതുവെ പറയുമ്പോൾ ഇത്തരം പ്രവൃത്തി, പ്രവൃത്തിയുടെ ഹേതു, പ്രവൃത്തിയുടെ ഫലം, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്തെല്ലാം പുനർജന്മത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇവിടെ പുരുഷപ്രയത്നം കൊണ്ട് സംഭവിക്കുന്നു സംസ്കാരം, ഫലമായ സ്വതുക്കങ്ങളുണ്ടാകും. അവിടെ രണ്ടായാലും ശരി, അത് പ്രാരബ്ധം എന്ന് പറഞ്ഞാലും പുരുഷപ്രയത്നം എന്ന് പറഞ്ഞാലും, പുരുഷപ്രയത്നം എന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് അറിഞ്ഞിച്ഛിച്ച് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ വേദം പറയുന്ന സ്വർഗകാമോ യജയിത അഗ്നിഹോത്രം ജുഹൂയാണ് അറിയുന്നു, ആഗ്രഹിക്കുന്നു, പ്രവർത്തിക്കുന്നു, ഇതൊക്കെ പുരുഷപ്രയത്നമാണ്. അവിടെ കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് പുരുഷപ്രവൃത്തി, അറിഞ്ഞിച്ഛിച്ച് ചെയ്യുന്ന പ്രവൃത്തി. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് എന്ത്? സംസ്കാരം, ആ കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന സംസ്കാരം. രണ്ടിനും ഈ പേര് പറയും കർമ്മം എന്ന്. ഇതാണ് പലപ്പോഴും ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. കർമ്മ സംസ്കാരത്തിന് കർമ്മമെന്ന് പറയും. അതുകൊണ്ട് ഭാഷകാരം പറയും എന്താണ്? പ്രാരബ്ധ കർമ്മം, പ്രാരബ്ധ കർമ്മക്ഷയ പര്യന്തം. ഇവിടെ പറഞ്ഞിരിക്കുന്നു പ്രാരബ്ധ ഭോഗ കർമാശയ ക്ഷപണം. രണ്ടും ഒന്ന് തന്നെയാണ്. പ്രാരബ്ധ കർമ്മക്ഷയം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭോഗത്തിന് ഹേതുവായിരിക്കുന്ന സംസ്കാരങ്ങൾ ഈ പ്രാരബ്ധമായ ശരീരത്തിൽ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നവ, അത് ഭോഗത്തിലൂടെ ക്ഷയിച്ചു കഴിയുമ്പോൾ അത് അനുഭവിച്ച് ക്ഷയിക്കത്തുള്ളു. അതിൻ്റെ അർത്ഥം അങ്ങനെ കഴിയുമ്പോൾ പിന്നെ ഈ പ്രാരബ്ധ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അനുഭവിക്കേണ്ട സുഖദുഃഖങ്ങൾക്ക് കാരണമായ സുഖദുഃഖങ്ങൾ ഹേതുവായ സംസ്കാരം അതൊന്ന് ശേഷിക്കുന്നു. അപ്പം മരണം സംഭവിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇത് ഈ രണ്ട് ചർച്ചയും മുഖ്യമായും ഇത് കർമ്മഫലത്തെ ആശ്രയിച്ചിട്ടാണ് പോകുന്നത്, ചർച്ച ചെയ്യുന്നത്. കർമ്മത്തെ ആശ്രയിച്ചിട്ടല്ല, കർമ്മഫലത്തെ. കർമ്മഫലം എന്ന് പറയുമ്പോൾ സുഖദുഃഖഫലം. ഈ സുഖദുഃഖഫലം രണ്ടു തരത്തിലും വരുന്നു. ഒന്ന് പുരുഷപ്രയത്നം കൊണ്ട് സംസ്കാരത്തെ ഉണ്ടാകും. ജോലി മുമ്പ് ഉണ്ടായതൊക്കെ പുരുഷപ്രയത്നം കൊണ്ടല്ലേ? മുമ്പ് ഈ പ്രാരബ്ധ ശരീരത്തിൽ സംസ്കാര രൂപത്തിൽ അനുഭവിക്കുന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പുരുഷപ്രയത്നം തന്നെ. പക്ഷെ ഇവിടെ പുരുഷപ്രയത്നം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് വർത്തമാന ശരീരത്തിലെ പുരുഷപ്രയത്നം. എല്ലാ കർമ്മ സംസ്കാരങ്ങളും പുരുഷപ്രയത്നം കൊണ്ടേ ഉണ്ടാവും. അതുകൊണ്ടാണ് സംശയം ഉണ്ടാകുന്നത്. എല്ലാം പ്രാരബ്ധത്തിനധീനമാണ്, അത് പുരുഷപ്രയത്നത്തിനധീനമാണ് തർക്കം വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ പ്രാരബ്ധം പുരുഷപ്രയത്നം എന്ന് പറയുന്നതിൻ്റെ അതിർവരമ്പ് എവിടെയാണ്? മുമ്പ് പൂർവജന്മങ്ങളിൽ സഞ്ചയിച്ച കർമ്മസംസ്കാരം, അതാണ് പ്രാരബ്ധം എന്ന് പറയുകയാണെങ്കിൽ അത് പുരുഷപ്രയത്നം ജന്യമാണ്. അതും എല്ലാ കർമ്മ സംസ്കാരങ്ങളും പുരുഷപ്രയത്നജന്യമാണ്. പുരുഷപ്രയത്നം കൂടാതെ ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ടതിനെ പ്രാരബ്ധ സംസ്കാരം എന്ന് പറയുന്ന ചിലടത്ത് അങ്ങനെ പറയും പ്രാരബ്ധ സംസ്കാരം. എന്തുകൊണ്ട്? വർത്തമാന ശരീരത്തിൽ ജ്ഞാനം ഇച്ഛ ഇതിനെ തുടർന്ന് വരുന്ന പ്രവൃത്തി അതിൽ നിന്നുണ്ടായതല്ല എന്നേ ഉള്ളൂ അതിന് അർത്ഥം. ഇനി അങ്ങനെ പൂർവ വർത്തമാന ഭാവി ജന്മങ്ങളെയൊക്കെ സ്വീകരിക്കുമ്പോൾ ആഗാമി കർമ്മങ്ങളെ കുറിച്ചും പറയും. അതും പുരുഷപ്രയത്ന ജന്യം തന്നെ. അപ്പോൾ പിന്നെ പ്രാരബ്ധത്തിനധീനമാണോ പുരുഷപ്രയത്നത്തിന് അധീനമാണോ എന്ന് വാഗ്വാദം നടത്തുന്നതിലൊരർത്ഥമുണ്ട്. പ്രാരബ്ധ സംസ്കാരം എന്ന് പറഞ്ഞാലും പുരുഷപ്രയത്നാധീനം. ആഗാമി സംസ്കാരം അത് തന്നെയാണ് പിന്നെ അടുത്ത പ്രാരബ്ധ രൂപത്തിൽ വരുന്നത്. പ്രാരബ്ധ സംസ്കാര രൂപത്തിൽ അതും പുരുഷപ്രയത്നം തന്നെ. വർത്തമാനത്തിൽ അതും പുരുഷപ്രയത്നം തന്നെ. അപ്പം സംസ്കാരം പുരുഷപ്രയത്നം അല്ലാതെ ഒന്നുമില്ല. അതും ഒരു കാര്യം പ്രധാനമായി മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഈ തർക്കത്തിലൊരു തീർപ്പുണ്ടാക്കണമെന്ന് എന്താണ് കർമ്മഫലം എന്നുള്ളത് അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ചർച്ചകൾ മുഴുവൻ ഇവിടെ നടത്തുന്നത് കർമ്മ ഫലമായി എന്തിനെ സ്വീകരിച്ചുകൊണ്ടാണോ? എന്തിനെ സ്വീകരിച്ചുകൊണ്ടാണ്? കേട്ടില്ല. സംസ്കാരം ഞാനിതൊരു 1000 തവണയല്ല പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു വിഷയം 1000 തവണയെങ്കിലും പറഞ്ഞിരിക്കണം. എത്ര ക്ലാസ് ഉണ്ടായിട്ടുണ്ട്? ഇനി എല്ലാവരും ഒന്ന് ശീർഷാസനത്തിൽ നോക്കി എന്തായിരിക്കും? ബ്ലഡ് ശരിക്കും തലയിൽ കയറാത്തോണ്ട് വളരെ പൊതുവെ പറയുകയാണെങ്കിൽ ജന്മം. വളരെ പൊതുവെ പറയുകയാണെങ്കിൽ ജന്മം. എന്റെ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ തന്നെ പറഞ്ഞ ഉത്തരമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് പല ഉത്തരവും പറയാൻ കാണും. ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഉത്തരം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. ശരി, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് വെച്ചാൽ ഇന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് കേട്ടിട്ടില്ലെന്ന് പറയാൻ പറ്റുന്നില്ല. അത് കേട്ടിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. ശരീരം ഇതെങ്ങനെ മറന്നുകളയാൻ പറ്റുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതെങ്ങനെ പറ്റുന്നു? ഇതെല്ലാം കർമ്മഫലം എന്ന് പറയുന്ന ഈ ഇതിനെ സംബന്ധിച്ച് വരുന്ന ചർച്ച പ്രാരബ്ധത്തിന് അധീനമാണ്. ഗീത ക്ലാസ്സിൽ പോലും വിശദമായി ചർച്ച ചെയ്താണ് സുഖദുഃഖങ്ങൾ സുഖദുഃഖങ്ങൾ അങ്ങനെ കുറെ പറഞ്ഞെങ്കിലും ശരിയിലെത്തുക എന്നാലും കുഴപ്പമില്ല. ശരീരം സംസ്കാരം ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞെങ്കിലും ശരിയിലെത്തിയാലും കുഴപ്പം. എൻ്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത് കർമ്മഫലമായി സുഖദുഃഖങ്ങളെ സ്വീകരിച്ചാലേ പറ്റും. എന്നാലേ ഇതിനൊരു തീരുമാനം സാധ്യമാണ്. ഭാഷകാരൻ അത് തന്നെയാണ് മുഖ്യമായിട്ടും പറയുന്നത്. അതുകൊണ്ടാണ് കൂടിയും പറഞ്ഞത് ആരബ്ധ ഭോഗം. ഭോഗം സുഖദുഃഖ അനുഭവം എന്ന് പറയുന്നത് ആരബ്ധമാണ്. ആണോ? സുഖദുഃഖങ്ങൾ ആരബ്ധമാണോ? ആണോ? പിന്നെന്താ? സുഖദുഃഖങ്ങൾക്ക് കാരണമായ കർമാശയം ആരബ്ധമാണ്. ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം സുഖദുഃഖങ്ങൾ ആരബ്ധമല്ല, കാരണം അത് ഓരോ സമയത്താണ് വരുന്നത്. പിന്നെ എന്താണത്? സുഖദുഃഖങ്ങൾ ആരബ്ധമല്ല, പിന്നെന്താണത്? അതിന്റെ ഉപകരണം. അതിന്റെ ഉത്തരം ഇന്നും പറഞ്ഞതാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ നിർത്തി വെച്ചിട്ട് സുഖദുഃഖങ്ങൾ ആരബ്ധമല്ല എന്നുള്ളത് ഞാൻ ഇന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതെവിടെ പോകുന്നു? ഞാനിന്ന് ഒരുപാട് കാര്യം പറഞ്ഞു, അതെല്ലാം പറയാനല്ല നിങ്ങളോട് പറഞ്ഞു. ഇതിന് ഉത്തരവ് പറഞ്ഞു, ഒരുപാട് കാര്യം പറഞ്ഞു, അരമണിക്കൂറോളമായി. അത് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. സുഖദുഃഖങ്ങൾ പ്രാരബ്ധമല്ല, പിന്നെ എന്താണെന്ന് ഞാൻ ഇന്ന് പറഞ്ഞു. വർത്തമാനമാണ്, അതുകൊണ്ടാണ് പ്രാരബ്ധമല്ലെന്ന് പറഞ്ഞു. സുഖദുഃഖങ്ങൾ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അതാണ് എൻ്റെ പ്രധാനമായ വ്യത്യാസം പറഞ്ഞു. അല്ലേ? എന്നുവെച്ചാൽ ഈ ശരീരം പ്രാരബ്ധരൂപത്തിലുള്ള ഒരു ശരീരം ഒരു ജീവന് കിട്ടിക്കഴിഞ്ഞാൽ ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അതിന് വർത്തമാനം എന്ന് പറയുന്നത്. ശരീരം അങ്ങനെയല്ല, അത് അത് സുഖദുഃഖങ്ങൾ എന്താണ് അനുഭവിച്ച് നശിച്ചു പോകും. പ്രാരബ്ധ ശരീരം അങ്ങനെയല്ല, അത് നശിക്കുന്നില്ല. അതിന് പരിണാമം സംഭവിച്ചാൽ അതിൻ്റെ നാശം മരണത്തിൽ, അതിന് ആരബ്ധ ആ ശരീര നിർമ്മിതിക്ക് കാരണമായ സംസ്കാരം നശിക്കണം, അല്ലാതെ നശിക്കത്തില്ല. ആ സംസ്കാര ഫലമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സംസ്കാരം, അപ്പോൾ പുണ്യപാപ സമ്മിശ്ര രൂപത്തിലുള്ള ആ സംസ്കാരം ഈ ശരീരത്തെ പിടിച്ചു നിർത്തുകയാണ്. ആ സംസ്കാരം ക്ഷയിക്കുന്നില്ല. അത് ശരീരത്തിന് എന്തൊക്കെ സംഭവിച്ചാലും എന്നുവെച്ചാൽ ഷഡ്ഭാവ വികാരങ്ങളെല്ലാം ശരീരത്തിന് സംഭവിച്ചുകൊണ്ടിരുന്നാൽ ശൈശവം ബാല്യം യൗവനം വാർദ്ധക്യം ക്ഷയം ജീർണത നാശം എല്ലാം സംഭവിക്കുമ്പോഴും പ്രാരബ്ധ സംസ്കാരം അതിൻ്റെ പിന്നിലുണ്ട്. ക്ഷയിക്കുമ്പോൾ ഈ ശരീരം അത് എപ്പോഴും സംഭവിക്കും മനസ്സിലായിക്കൊള്ളണം. ഇവിടെ ഭാഷകാരനും മറ്റും പറയുന്നതനുസരിച്ച് അവിടെ സംസ്കാരം ക്ഷയിച്ചു. ഇത് ആരബ്ധമായി കഴിഞ്ഞു. പക്ഷേ സുഖദുഃഖാനുഭവങ്ങൾ വർത്തമാനമാണ്. അതെന്ത് ചെയ്യുന്നു? അത് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. ഓരോ അനുഭവത്തിലും അതിന് ഹേതുവായിരിക്കുന്ന സംസ്കാരം അതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ സംസ്കാരം എന്ന് പറയുന്നത് രണ്ടു തരത്തിൽ വരാമെന്ന് പറയും. ഒന്ന് പൂർവ പൂർവപ്രയത്നം കൊണ്ട് സമ്പാദിച്ചു. ഈ ശരീരം പൂർവപ്രയത്നം കൊണ്ട് സമ്പാദിച്ചാണല്ലോ. സംസാരം പൂർവപ്രയത്നം കൊണ്ട് സമ്പാദിച്ചുകൊണ്ടാണ് പ്രാരബ്ധം എന്ന് മുഖ്യമായും ഈ ശരീരത്തെയാണ് പറയുന്നതെങ്കിലും ഈ ശരീരത്തിനെ പ്രാധാന്യത്തോടെ പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഈ ശരീരത്തിൻ്റെ സാധാരണഗതി, ഈ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ശതായൂർവൈ പ്രക്ഷ 100 വർഷം വരെ ആകാവുന്നതാണ്, ദീർഘകാലം നിലനിൽക്കുന്നു ഈ പ്രാരബ്ധ ശരീരം. പക്ഷെ സുഖദുഃഖങ്ങൾ അങ്ങനെയല്ല, സുഖദുഃഖങ്ങൾ വരുന്നു, ഉടൻ തന്നെ മാഞ്ഞു പോകുന്നു. അതിന് കാരണമായിരിക്കുന്ന സംസ്കാരവും നശിച്ചു പോകുന്നു. ആ സംസ്കാര ഫലമായ സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കെ തന്നെ ജ്ഞാന ഇച്ഛ ദ്വാരാ വരുന്ന പ്രയത്നം പുരുഷപ്രവൃത്തി, അതിനാണ് ഇവിടെ ഭാഷകാലം പറയുന്നത് പുരുഷപ്രയത്നം. ഇതുകൊണ്ടും സംസ്കാരത്തെ സൃഷ്ടിക്കുന്നു, അതുകൊണ്ട് സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ പറഞ്ഞത് കർമ്മഫലം എന്ന് പറയുന്നത് സുഖദുഃഖങ്ങളായി മനസ്സിലാക്കിയാൽ മാത്രമേ ഈ പ്രാരബ്ധം എന്താണ് പുരുഷപ്രയത്നം ഇതിനെ നമുക്ക് വേർതിരിക്കാൻ പറ്റൂ. നല്ലേ പറ്റും, അല്ലെങ്കിൽ പിന്നെ നമുക്കിതിലൊരു തീരുമാനം ഉണ്ടാക്കാൻ പ്രയാസം. പിന്നെ പ്രാരബ്ധവും പുരുഷപ്രയത്നവും വേർതിരിക്കാൻ പോയി കഴിഞ്ഞാൽ കാട് കയറിപ്പോകും, ഒരിടത്തും ഒരു തീരുമാനത്തിലെത്താൻ വയ്യാറ്. ഉദാഹരണം പറഞ്ഞാൽ വഴി നടന്നു പോകുമ്പോൾ ഒരു പട്ടി വന്ന് കടിച്ചു. പെട്ടെന്ന് പറയും എന്തിനാ എന്താ പട്ടി കടിച്ചത്? പ്രാരബ്ധം. ആരുടെ പ്രാരബ്ധം? പട്ടിയുടെയാണോ അതേ ഈ കടി കൊണ്ടവന്റെ ആണോ? പട്ടിയുടേതുണ്ട് പുരുഷൻ. അപ്പൊ പട്ടിയെ സംബന്ധിച്ച് എന്താണ്? പുരുഷപ്രയത്നമാണ്. പട്ടി അറിഞ്ഞ് ആഗ്രഹിച്ച് അവനൊരു കടി കൊടുക്കണം എന്ന് ആഗ്രഹിച്ച് തന്നെ ചെയ്ത് അതിന് എന്തെങ്കിലും അവനെ പ്രകോപിപ്പിച്ചിരിക്കാം. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുമ്പോൾ കൊതുക് കടിക്കുന്നു, ഇതെന്താ ഒരു പ്രാരബ്ധം? ആരുടെ പ്രാരബ്ധം? കൊതുകിന്റെ പ്രാരബ്ധമാണ്, പുരുഷപ്രവൃത്തിയാണ്. അതാണ് സംഭവിക്കുന്നത്. നമ്മുടെ ഈ ശരി കൊതുവിനെ സംബന്ധിച്ച് പറയാം, അതിനറിവുണ്ടായി എന്താണ് ഇയാളുടെ ബ്ലഡ് നല്ല മധുരമുള്ള ബ്ലഡാണ്, പോയി വലിച്ചു കുടിക്കാം, ഇച്ഛിച്ചു കടിച്ചു. അപ്പൊ അത് പുരുഷപ്രവൃത്തി തന്നെയാണ് അവിടെ സംഭവിച്ചത്. പുരുഷൻ ആണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവിടെയെല്ലാം എന്താണ്? പുരുഷപ്രവൃത്തികൾ തന്നെയാണ്. വഴിയെ പോയപ്പോ തേങ്ങ തലയിൽ വീണതോ? അതെന്താണ്? പുരുഷപ്രവൃത്തിയാണോ? പിന്നെയോ? എന്താണ് എന്താണ് പക്വമായി തേങ്ങ? നമുക്ക് ദുഃഖത്തെ സമ്മാനിച്ചാണ് അതെ. അപ്പൊ അതോ, അല്ലെങ്കിൽ പട്ടി എറിഞ്ഞു വന്നുകൊണ്ട് സ്വന്തം തലയ്ക്ക്. ഇതിനെക്കുറിച്ചൊക്കെ ആൾക്കാർ വലിയ റിസർച്ച് തുടങ്ങി. ഇത് പുരുഷപ്രവൃത്തിയാണ്, പ്രാരബ്ധമാണ്. എന്തു പറയും? അല്ലെങ്കിൽ സുനാമി വന്നു, ഉപ്പുവെള്ളം കുടിച്ച്, പുരുഷപ്രവൃത്തിയാണോ അതേ പ്രാരബ്ധമാണ്? എന്താണ്? അപ്പോൾ അത് ശരിയാണ്. ആദി ഭൗതികം എന്നല്ല പറയുന്നത്, അങ്ങനെ ആദി ദൈവികം പ്രകൃതി ശക്തികൾ. ഇത് അദ്വൈതത്തിൽ പറയും. അതിന്റെ പിന്നിൽ ആരാ പ്രവർത്തിച്ചത്? ദൈവം എന്ന് വെച്ചാൽ പൂർവ്വകർമ്മമല്ലേ, പ്രാരബ്ധമല്ലേ, അർത്ഥമല്ലേ? എന്താ പ്രവർത്തിച്ചത്? ഉപ്പ് വെള്ളം കുടിപ്പിച്ചാര്? കടലമ്മ. പ്രകൃതി ദേവതകളാണ് അവിടെയും പ്രവർത്തിക്കുന്നത്. അതെ, പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നു. അവിടെയും ചൈതന്യമാണ് അതിൻ്റെ പിന്നിലും പ്രവർത്തിക്കുന്നത്. അവിടെയും അല്ലാതെ ഒന്നും ഇവിടെ സംഭവിക്കുന്നുണ്ട്. ക്രിയ പ്രവൃത്തി എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ എന്ത് വേണം? ഇച്ഛയും ജ്ഞാനവും വേണം. പ്രകൃതിയിൽ നിന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ പറയുന്നത് എന്താണത്? അതിലെ ആദ്യ ദൈവികം, ആദ്യ ഭൗതികം, ആധ്യാത്മികം എന്ന് തിരിക്കുന്ന അങ്ങനെ. എവിടെയായാലും അവിടെ എന്തു വരുന്നു? പ്രവൃത്തികളുണ്ട്. ആ ദേവതയായാലും എന്താ, അതും പുരുഷൻ തന്നെ. കൊതുകായാലും പുരുഷൻ തന്നെ. നമ്മൾ അച്ചരങ്ങൾ എന്ന് കരുതുന്നതിൻ്റെ പിന്നിലും എന്തുണ്ട്? ചൈതന്യമുണ്ട്. അങ്ങനെയാണ് വൈദികമായ അഭിപ്രായം അത് തന്നെ. അതുകൊണ്ടാണ് വേദത്തിൽ പാറയെ സ്തുതിക്കുന്നുണ്ട്, ഒലക്കയെ സ്തുതിക്കുന്നുണ്ട്, ഉരളിനെ സ്തുതിക്കുന്നുണ്ട്. എല്ലാം എന്തുകൊണ്ടാണ് അവിടെയൊക്കെ സ്തുതിക്കുന്നത്? ഒലക്കയെ സ്തുതിച്ചിട്ട് വല്ല കാര്യമുണ്ട്? അതിന് പിന്നിലും എല്ലാം ചൈതന്യം എന്നുള്ള സങ്കല്പത്തിൽ ആസ്വദിക്കുന്നു. അപ്പോൾ എവിടെ പ്രവൃത്തിയുണ്ടോ അതിൻ്റെ എല്ലാം പിന്നിൽ ചൈതന്യമുണ്ട്. സർവത്ര പുരുഷ പ്രവൃത്തി തന്നെ സംഭവിക്കും. ഇതൊക്കെ അനുഭവിക്കുന്നു. എന്നൊക്കെ അവൻ അനുഭവിക്കുന്ന എന്താണ്? ആത്യന്തികമായി കർമ്മഫലമായി അവൻ അനുഭവിക്കുന്നത് സുഖദുഃഖങ്ങളെയും. ഇതെല്ലാം അവസാനം വന്നു ചേരുന്നത് തന്നിൽ തന്നെ. ഓരോ ജീവന്മാരിലെ സുഖദുഃഖങ്ങൾ വരുന്നു. ആ സുഖദുഃഖങ്ങൾ തൻ്റെ ജ്ഞാനം, ആ ജ്ഞാനത്തിൽ നിന്ന് വരുന്ന ഇച്ഛ, ആ ഇച്ഛയെ തുടർന്ന് വരുന്ന തൻ്റെ പ്രവൃത്തി, ആ പ്രവൃത്തിയിൽ നിന്നുണ്ടാകുന്ന സംസ്കാരം, ആ സംസ്കാരത്തിൻ്റെ ഫലത്തിൽ നിന്ന് അല്ല സംഭവിച്ചതെങ്കിൽ ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണൻ? ഒന്നും അറിയാതെയാണ് ഇത് സംഭവിച്ചതെങ്കിൽ എന്ത് പറയേണ്ടി വരും? അത് പൂർവ പ്രവൃത്തിയുടെ ഫലം, പൂർവപുരുഷ പ്രയത്നത്തിൻ്റെ ഫലം. അല്ലെങ്കിൽ അതിനെയാണ് പറയുന്നത് എന്താണ്? പ്രാരബ്ധ സംസ്കാരത്തിൻ്റെ ഫലം എന്നാലേ തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ അവിടെ പ്രവൃത്തി എന്ന് പറയുന്നത് ആത്യന്തികമായി ജീവനെ സംബന്ധിച്ചിടത്തോളം അത് ഏത് തരത്തിലായാലും ശരി, ബാഹ്യമായ പ്രകൃതി ശക്തികളിലൂടെ വരുന്ന പ്രവൃത്തികളായാലും ശരി, ഏതായാലും ശരി, പട്ടി കടിച്ചാലും ശരി, കൊതു കടിച്ചാലും ശരി, ആത്യന്തികമായി ഫലം എന്ന് പറയുന്ന സുഖദുഃഖങ്ങളിൽ ഇവിടെ വരുന്നു. അത് രണ്ടു തരത്തിലും വരാം. അത് എങ്ങനെ വന്നാലും ശരി, ആ ഭോഗ സുഖദുഃഖ അനുഭവം എന്ന് പറയുന്നത് അതിന് കാരണമായിരിക്കുന്ന സംസ്കാരത്തെ നശിപ്പിക്കുന്നു. ഇത് മനസ്സിലാക്കിയിട്ട് വേണം എന്താണ് പുരുഷപ്രയത്നം, എന്താണ് പ്രാരബ്ധ സംസ്കാരം എന്ന് മനസ്സിലാക്കേണ്ടത്. ഏത് പ്രാരബ്ധ സംസ്കാരത്തിൻ്റെ പിന്നിലും അവനവൻ്റെ തന്നെ പുരുഷ പ്രയത്നമാണ്. അതും ചർച്ച ചെയ്യാം. കാരണം കർമ്മ സംസ്കാരം എന്ന് പറയുന്നത് ഒരു പുരുഷൻ സമ്പാദിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇപ്പം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. അത് സംസ്കാരം ആ ജീവനെ വിട്ട് വേറിടത്തേക്ക് പോകാൻ വഴിയൊന്നുമില്ല. അതവന് തന്നെ വേറിടത്തൊന്നും വരത്തില്ല. അപ്പോൾ ആ സംസ്കാരം എന്ന് പറയുന്നത് പൂർവമായാലും ശരി വർത്തമാനമായാലും ശരി എല്ലാം തന്നെ പ്രയത്ന ഫലമാണ്. ഭാവിയിലും അതങ്ങനെ തന്നെയായിരിക്കും. പുരുഷപ്രയത്ന ഫലമെന്ന് പറഞ്ഞാലും പ്രാരബ്ധ ഫലമെന്ന് പറഞ്ഞാലും രണ്ടും പുരുഷപ്രയത്ന ഫലം തന്നെ. അങ്ങനെയല്ലാതെ ഒരു സംസ്കാരം അതിനെയാണ് കർമ്മഫലം എന്ന് മുഖ്യമായും പറയുന്നു. സൂതുക്കാനുഭവത്തിന് അതിൽ നിന്ന് ചിന്തിച്ചാലേ ഇതിന് ഉത്തരം കിട്ടത്തുള്ളൂ. അങ്ങനെയാണ് ഇവിടെ ഭാഷകാരം പറയുന്നത്. അല്ല പട്ടി കടിച്ച് അത് പ്രാരബ്ധമാണോ കൊതുക് കടിച്ച് പ്രാരബ്ധമാണോ എന്ന് ചോദിച്ച് ചിന്തിച്ചാൽ ഉത്തരമില്ല. സമാധാനം കിട്ടത്തില്ല. അത് ഇന്ന് താൻ അനുഭവിക്കുന്ന സുഖം അല്ലെങ്കിൽ ദുഃഖം അതെന്തിൻ്റെ ഫലമാണെന്ന് ചോദിച്ചാൽ ഉത്തരവുണ്ട്. ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ ആഗ്രഹിച്ചില്ല, ആഗ്രഹിച്ചതെല്ലാം പട്ടിയാണ്, അറിഞ്ഞതും പട്ടിയാണ്, പ്രവർത്തിച്ചതും അതാണ്. ഞാൻ ആഗ്രഹിച്ചില്ല, ഞാൻ പ്രവർത്തിച്ചില്ല, ഒന്നും ചെയ്തില്ല, ഞാൻ വെറുതെ നിന്നതേ ഉള്ളൂ. പക്ഷേ സുഖവും ദുഃഖവും അനുഭവിക്കുന്നവര് ഞാൻ. അപ്പോൾ അത് ആരുടെ കർമ്മഫലം? എൻ്റെ തന്നെ കർമ്മഫലം. എൻ്റെ പ്രവൃത്തി അവിടെ ഇല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തിയൊന്നും വരാം അല്ലേ? കുട്ടി കടിച്ചത് കൊണ്ട് മാത്രം പറയാൻ പറ്റില്ല. ഞാനൊരു കല്ലെടുത്ത് എറിഞ്ഞു, അപ്പോൾ എൻ്റെ ആഗ്രഹിച്ചു, ഞാനും ആഗ്രഹിച്ചു, എൻ്റെ പ്രവൃത്തി അത് വർത്തമാന പ്രവൃത്തിയാണ്, പുരുഷപ്രയത്നം തന്നെ. സമാനമായി കിട്ടിയത് കടി, അതിൻ്റെ ഫലമായി കിട്ടിയത് ദുഃഖം. അപ്പോൾ ഇവിടെ പുരുഷപ്രവൃത്തിയുടെ ഫലമാണ്. അങ്ങനെ ഫലത്തിൽ നിന്ന് പിറകിലോട്ട് ചിന്തിക്കണം. അപ്പോൾ തിരിച്ചറിയാൻ പറ്റും എന്താണ് പുരുഷപ്രയത്നം, എന്താണ് പ്രാരബ്ധ സംസ്കാരം. അല്ലാതെ തലയിൽ തേങ്ങാ വീണത് പ്രാരബ്ധമാണ് എന്ന് പ്രവൃത്തി അല്ല എന്ന് പറയും. തീരുമാനിക്കുന്നു ഫലത്തെ ആശ്രയിച്ചാണ് അത് തീരുമാനം വരുന്നത്. പ്രവൃത്തി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മനുഷ്യന്റെ പ്രവൃത്തിയാണ്. ജ്ഞാന ഇച്ഛ കൃതി ഇതിലൂടെയാണ്. അത് അഹംബോധ മുൻനിർത്തി വരുന്ന പ്രവൃത്തികളും അത്തരം പ്രവൃത്തികൾ മാത്രമേ സംസ്കാരത്തിൽ ഉണ്ടാക്കത്തുള്ളൂ. ആ അതിനെക്കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതൊക്കെ പ്രാരബ്ധമാണ് സഞ്ചിതമാണെന്ന്. അഹന്ത പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ സംസ്കാരം ഉണ്ടാകത്തില്ല, അത് സംഭവിക്കുന്നില്ല. ഉദാഹരണം, എന്താണ് ജീവനയോനിയായ പ്രാണപ്രവൃത്തികളും മറ്റും സംസ്കാരത്തെ ഉണ്ടാക്കത്തില്ല. അവിടെ അഹംബുദ്ധിയില്ല, ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു. അഹംബുദ്ധിയോടുകൂടിയാണ് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു അല്ല. ഇനി ചെയ്താൽ പ്രാണായാമം ചെയ്യുന്നവരാണ്. പുണ്യത്തെ ഉണ്ടാക്കാം, പാപത്തെ ഉണ്ടാക്കാം. വെറുതെ ഇരുന്നിട്ട് വടി കൊടുത്ത് അടി വാങ്ങിക്കുന്ന പണിയാണ്. പുണ്യം ഉണ്ടാക്കാം, പാപവും സംഭവിക്കാം. ഇത്തരം കർമ്മങ്ങൾ അതങ്ങനെ പാപം ഉണ്ടാകുന്നു. വിഹിതമാണെങ്കിൽ പുണ്യം ഉണ്ടാകും, അവിഹിതമാണെങ്കിൽ വിഹിതമായ രീതിയിലല്ല ചെയ്യുന്നെങ്കിൽ പാപത്തി ഉണ്ടാകും. അന്ന് പ്രാണായാമം ചെയ്യുമ്പോൾ ചിലർക്ക് തലവേദന ഉണ്ടാകുന്നു, പിന്നെ ദുഃഖം ഉണ്ടാകുന്നു, കണ്ടിട്ടില്ലേ? പ്രാണായാമം ചെയ്ത് കഴിയുമ്പോൾ പറയും നല്ല സുഖമാണ് എന്ന് പറയും, ചിലർക്ക് വട്ടുപിടിക്കുന്നു എന്ന് പറയുന്നു, ഇങ്ങനെയൊക്കെ കേൾക്കുന്നു. അപ്പം അതിൻ്റെ ഉണ്ട് എന്താണ്, വിഹിതവും നിഷിദ്ധം. പക്ഷേ ജീവനെ യോനിച്ച കർമ്മങ്ങളെന്ന് പറയുന്നത് ശരീരം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളൊന്നും കർമ്മ സംസ്കാരമൊക്കെ ഉണ്ടാക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഉപാസനകൾ, അസംഘഭാവനയിലും മറ്റും ചെയ്യുന്ന കർമ്മങ്ങൾ എന്താണ്, പാപത്തെ സഞ്ചയിക്കുന്നില്ല. പൂർവജന്മത്തിൽ ഈ സ്പീഡിന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന എന്തെന്ന് ഞാൻ ചിലപ്പോൾ അറിയത്തില്ല. പൂർവജന്മത്തിൽ പൂർവ്വജന്മത്തിൽ ആരും സൗതുക്കങ്ങളെ സഞ്ചയിക്കുന്നില്ല. ആ അതങ്ങനെ തന്നെ പറയണ്ടേ, പൂർവ ജന്മത്തിൽ സഞ്ചയിച്ച കർമ്മ ഇതാണ് മനസ്സിൽ വന്നിരിക്കുന്നുവെന്ന് പറയുന്നുവെന്ന് കേൾക്കുന്നുവെന്ന്. പൂർവജന്മത്തിലെ സഞ്ചയിച്ച സംസ്കാരങ്ങൾ അത് ക്രമമായിട്ട് പറയുന്നു. ഫലമായി സുഖദുഃഖങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. അതിന് കാരണമുണ്ട്, അതിൽ ഈ ശരീരം തന്നെ അതിന് കാരണമുണ്ട്. ഈ ശരീരം ഇല്ലെങ്കിൽ അതൊന്നും അനുഭവിക്കാൻ പറ്റും. ശരീരം തന്നെ അതിനുള്ള ഏറ്റവും വലിയ ഉപകരണം അതാണ്. ശരീരാധിഷ്ഠിതമായി ഭോഗാധിഷ്ഠാനം ശരീരമെന്ന് ശരീരത്തിന് ലക്ഷണം തന്നെ പറയും. ഈ ശരീരം, ഈ ശരീര സംബന്ധിയായിരിക്കുന്ന കാര്യങ്ങളെല്ലാം അന്ധകരണം, ഇതെല്ലാം അതിന് നിമിത്തമാണ്, അതിനും ഒരു സംശയമില്ല എന്നൊക്കെയാണ് നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രങ്ങളിൽ പറയുന്നത്. എൻ്റെ അഭിപ്രായം ആണ്. പക്ഷേ പുരുഷപ്രവൃത്തി എന്ന് പറയുന്നതിന് വേർതിരിക്കേണ്ടത് അവിടെ അവനെന്ത് ചെയ്യുന്നു, അറിയുന്നു, ഇച്ഛിക്കുന്നു, അഹംബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള പ്രവൃത്തിയും സംസ്കാരത്തെ ഉണ്ടാക്കുന്നു. പ്രവൃത്തിക്ക് നേരിട്ട് ഫലത്തെ ഉണ്ടാക്കാൻ പറ്റില്ല. പ്രവൃത്തി എപ്പോഴും എന്ത് ചെയ്യുന്നു, സംസ്കാരദ്വാര ഫലത്തെ ഉണ്ടാക്കുന്നു. നേരിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ആർജിതമായ സംസ്കാരം എന്ന് പറയുന്നത് പുരുഷന്റെ പ്രവൃത്തി തന്നെ ഇപ്പം ചെയ്യുന്നു. അതുകൊണ്ട് സംസ്കാരത്തെ ആർജിക്കുന്നു, അത് നിമിത്തങ്ങളുണ്ട്. കർമ്മത്തിൻ്റെ സാക്ഷാത് കാരണം എന്താണ്, അതിനാണ് ഇവിടെ പറയുന്നത് ജ്ഞാനം ഇച്ഛ. പ്രവൃത്തി രൂപത്തിലുള്ള കർമ്മത്തിൻ്റെ സംസ്കാരത്തിൻ്റെ സാക്ഷാത് കാരണം എന്താണ്, പ്രവൃത്തി. സുഖദുഃഖങ്ങളുടെ സാക്ഷാത് കാരണം എന്താണ്, സംസ്കാരം. സഹകാരികളല്ലാതെ ഒരു കാര്യം ഉണ്ടാകത്തില്ല. അത് മനസ്സിലാക്കി, ലോകത്തിൽ എന്ത് കാര്യം ഉണ്ടായാലും ശരി അനേക സഹകാരികൾ വേണം. എപ്പോ കാര്യം പ്രകടമായാലും ശരി, സുഖദുഃഖം എന്ന് പറയുന്ന കാര്യത്തെ തന്നെ എടുക്കുക, അതിന് നിമിത്തം കൊണ്ടോന്ന് ചോദിച്ചാൽ അതിന് അനേക സഹകാരികളുണ്ട്. നമുക്കറിയാവുന്നുള്ളതും അറിയാൻ പാടില്ലാത്ത കാലദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സഹകാരികളാണ്. അതിനെക്കുറിച്ച് നമുക്ക് ബോധമുണ്ട്, ഏത് കാലം ഏത് ദേശം എങ്ങനെ ഫലത്തിനെ സഹായിക്കുന്നു നമുക്കറിയത്തില്ല. നമുക്കറിയാൻ വയ്യാത്ത പല കാര്യങ്ങളാണ് നമ്മൾ സാറിന് പറയുന്നത് പ്രാരബ്ധം. ഈ സാറിന ഭാഷയിൽ പ്രാരബ്ധം പ്രാരബ്ധം എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾ, കാരണം പുരുഷ ബുദ്ധി എന്ന് പറയുന്ന അല്പമാണ്. ഇതിനൊക്കെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്ന ഈശ്വര ബുദ്ധിയിലാണ്. അപ്പൊ അത് നമുക്ക് മനുഷ്യബുദ്ധിക്ക് അറിയാൻ പറ്റുന്നില്ല. അറിയാൻ വയ്യാത്ത എല്ലാത്തിനും നമ്മൾ പറഞ്ഞു പ്രാരബ്ധം. ഞാനൊരു തെറ്റും ചെയ്തില്ല, എന്നെ പട്ടി കടിച്ചതുകൊണ്ടാണ് എന്റെ പ്രാരബ്ധം. എനിക്കറിയത്തില്ല വഴിപോയി എന്നെ ഓടി വന്നത് പിടിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്കറിയാം. അവിടെയൊക്കെ അറിവില്ലാന്നേ ഉള്ളൂ പ്രാരബ്ധം എന്ന് പറഞ്ഞു. ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. നമുക്കറിവില്ല, മനുഷ്യന്റെ ബുദ്ധിക്ക് എത്ര അറിയാൻ പറ്റുന്നു. ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ മനുഷ്യന്റെ ബുദ്ധിക്ക് വളരെ വളരെ തുച്ഛമായേ മനുഷ്യന്റെ ബുദ്ധിക്ക് വെളിപ്പെടുന്നുള്ളൂ. ബാക്കിയെല്ലാം എപ്പോഴും അജ്ഞേയമായി തന്നെ ഇരിക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പറയും അത് പ്രാരബ്ധമാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തു എന്നാണ് അവൻ ചീത്ത പറഞ്ഞു അടിച്ചു. അനുഭവമാണത്. എന്തുകൊണ്ട് അതിൻ്റെ പ്രാരബ്ധം എന്ന് പറയുന്നു? അറിവില്ലാന്നേ ഉള്ളൂ. അതറിയാനൊട്ട് കഴിയത്തുമില്ല. അതുകൊണ്ട് തന്നെയാണ് കർമ്മ സംസ്കാരം, പ്രാരബ്ധ സംസ്കാരം, അത് അതീന്ദ്രിയം എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റുമല്ലോ എൻ്റെ ഉള്ളിൽ ഇപ്പം എന്തൊക്കെ സംസ്കാരം ഇരിക്കുന്നു, എനിക്കറിയാൻ പറ്റില്ല. സുഖദുഃഖങ്ങൾ അനുഭവിക്കുമ്പോഴാണ് മനസ്സിലാവും. അസുഖം ആണെങ്കിൽ ഇതിന് കാരണമായി പുണ്യ സംസ്കാരം, ദുഃഖമാണെങ്കിൽ ഇതിന് കാരണമായി പാപസംസ്കാരം, ഇത്രയേ പറ്റൂ. അതുകൊണ്ട് പ്രാരബ്ധം പുരുഷ പറയുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും അതിർ വരുമ്പോൾ, കൃത്യമായ അതിർ വരുമ്പോൾ എന്ന് പറയുന്നു. ആ ഫലത്തിൽ നിന്ന് പിറകിലോട്ട് ചിന്തിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കുള്ളൂ പിന്നതൊക്കെയാണ്. അപ്പൊ പുരുഷപ്രയത്നമല്ലാത്ത, പുരുഷപ്രയത്ന ജന്യമല്ലാത്ത ഒരു സംസ്കാരമുണ്ട്. പ്രാരബ്ധം എന്ന് പറഞ്ഞാലും ശരി, സഞ്ചിതം എന്ന് പറഞ്ഞാലും ശരി, ആഗാമി എന്ന് പറഞ്ഞാലും സർവവും പുരുഷപ്രയത്ന ജന്യം തന്നെയുണ്ട്. പുരുഷപ്രയത്നത്തിനാണ് പ്രാധാന്യം എപ്പോഴും. പിന്നെ കർമ്മവും ഫലവും തമ്മിലുള്ള ബന്ധം നമുക്കറിയില്ല. അറിയാൻ വയ്യാത്തതിനെല്ലാം നമ്മളെന്ത് പറയും? പ്രാരബ്ധം എന്ന് പറയും. അതല്ലാതെ പ്രാരബ്ധത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം കിട്ടത്തില്ല. എന്താ പ്രാരബ്ധം, അതിൻ്റെ അർത്ഥം എന്താണ്? തീരുമാനിക്കാൻ പറ്റില്ല. ഇത് പ്രാരബ്ധമാണോ അതോ പുരുഷപ്രയത്നമാണോ തീരുമാനിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടിവിടെ ഭാഷകാരന് രണ്ടും പറയുന്നുണ്ട്. പുരുഷപ്രയത്ന സ്യ ഇച്ഛാത, പുരുഷപ്രയത്നം എന്ന് പറയുമ്പോൾ അത് ഇച്ഛ കൊണ്ട് അനുഷ്ഠിക്കുന്നതാണ്. ഇച്ഛിച്ചനുഷ്ഠിച്ചാലേ എന്തുവരും അവിടെ പുരുഷപ്രയത്നം? അവിടെ അഹംബുദ്ധിയും വേണം. ഇച്ഛിച്ചനുഷ്ഠിക്കുമ്പോൾ ഞാനറിയുന്നു, ഞാൻ ഇച്ഛിക്കുന്നു, ഞാൻ പ്രവർത്തിക്കുന്നു, അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ വ്യത്യാസം വ്യക്തമായി അറിഞ്ഞിരിക്കണം. മതപ്രഭാഷണങ്ങളിലെല്ലാം ഇത് ഒരുപാട് പറഞ്ഞു പറഞ്ഞ് കാട് കയറിപ്പോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് വീണ്ടും അത് ആവർത്തിച്ചത്.